കാണുന്നഞ്ചലത്തെ കാണുന്ന ഒരാള് അത് സത്യത്തിലില്ല എന്നറിയുന്നു. കാണുന്നഞ്ചലത്തെ കാണുന്ന ഒരാൾ പറയുകയാണ് അത് സത്യമല്ല. സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? കാണുന്നഞ്ചലത്ത് കണ്ടിട്ട് ഒരാൾ പറയുന്നു അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അറിഞ്ഞിട്ടാ പറയുന്ന ഒരാളത് സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വെള്ളമില്ലെന്ന്. ഒരാള് പറയുന്ന ആ കാണുന്നത് സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? വെള്ളമില്ല, അവിടെ വെള്ളമില്ലെന്നാണ് പറയുന്നത് എൻ്റെ അർത്ഥം. സത്യത്തിലില്ല ഉലകം എന്ന് പറയുന്നതാണ്, ഉലകമില്ലെന്നാണ്. അപ്പൊ അത് ഈ കാണുന്ന ഉലക സത്യമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഉലകം ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. സത്യമല്ലെന്ന് പറഞ്ഞാൽ ഉലകമില്ല. അതുപോലെ ഈ കാണുന്ന ജലം സത്യമല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജലമില്ല, അതാണ് എൻ്റെ നേരിട്ടുള്ള അർത്ഥം. ജലമില്ല എന്ന് പറയുന്നതിനാണ് പറയുന്നത് സത്യമല്ല എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? അവിചാരദശയിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അവിചാരദശയിലായതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? കാനൻ ജലം പോലെ ലോകത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യാത്തവരാണ് കാനൻ ജലം പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളതായിട്ട് അറിയുന്നു. മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വിചാരദശയിൽ കാനജലത്തിന് ഉപമയായിട്ട് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, കാനജലം ഉള്ളതായിട്ടൊരാൾ അനുഭവിക്കുന്നത് അത് സത്യമോ അസത്യമോ എന്തോ ആയിക്കോളാം, അവിടെ ജലം ഉണ്ടെന്നാ പറയുന്നു. ഒരാൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ എന്ത് പറയും? വെള്ളം ഉണ്ട്. അതാണ് അവിചാരദശയിലും വിചാരദശയിലും വരുന്ന വ്യത്യാസം. വിചാരദശയിൽ ലോകം ഇല്ല എന്നറിയുന്നു, വിചാരദശയിൽ ലോകം ഉണ്ട് എന്നറിയുന്നു. അതാണ് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അവിടെ പറയുന്നത് വിവേകം കൊണ്ട് വിധ്വസ്തമായ, വിവേകം കൊണ്ട് പൂർണ്ണമായും നശിച്ച പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. വിവേകം കൊണ്ട് പൂർണ്ണമായും നശിച്ച പ്രപഞ്ചത്തെ ഒരാൾ അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സത്യത്തിലില്ല എന്ന് വെച്ചാൽ പ്രപഞ്ചം ഇല്ല. സത്യത്തിലില്ല എന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രകൃതി വിലസുന്നു മുൻപോൾ ഇല്ല എന്ന് പറഞ്ഞാലും വീണ്ടും അനുഭവിക്കുന്നു. അല്ലേ? ഇല്ല എന്നായൊക്കെ ഉറപ്പാണ്. സത്യത്തിലില്ല എന്ന് പറഞ്ഞാൽ ഉലകമില്ല എന്നാ വീണ്ടും അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ എങ്ങനെ അനുഭവിക്കുന്നു? മുമ്പ് എങ്ങനെ അനുഭവിച്ചതുപോലെ ഒരു വ്യത്യാസം. നാമരൂപാത്മകമായിട്ട് തന്നെ അനുഭവിക്കും. അറിവിൽ വരുന്ന വ്യത്യാസം ഇതിനുള്ളൊന്നും സത്യത്തിലില്ല, അതായത് പ്രപഞ്ചമില്ല, ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് അവിടെ പറഞ്ഞത്, സത്യത്തിലുള്ള ഉലകം വിവേക വിധ്വസ്തമായ. ഇപ്പൊ വിവേകം കൊണ്ട് നശിക്കുക എന്ന് പറയുന്നത് അല്ലാതെ നശിക്കുന്നത് രണ്ടും രണ്ടാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തു, ഈ ഇരിക്കുന്ന വസ്തു നശിക്കും, പലതരത്തിലും നശിക്കും. ഈ മൊബൈൽ ഇത് താഴെ വീണ് പൊട്ടി നശിച്ചു പോവാം. അതുകൊണ്ടാണ് സ്വാമി വേറെ മൊബൈലൂടെ കൈവച്ചിരിക്കുന്നത്. നശിക്കാതെ ഒരു മൊബൈൽ, അതും നശിക്കും, എന്നാൽ ഇതും നശിക്കും, നശിച്ചാ വന്നിരിക്കട്ടെ, നാശം അങ്ങനെ വരും. അങ്ങനെയുള്ള നാശമല്ല വിവേകം കൊണ്ടുള്ള നാശം. ഇതുകൊണ്ടുള്ള നാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അസത്യം എന്നറിയില്ല. അതാണ് വിവേകം കൊണ്ടുള്ള നാശത്തിൻ്റെ പ്രത്യേകത, അസത്യം എന്നറിയില്ല. പക്ഷെ ഈ അസത്യം എന്നറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് അസത്യം എന്നറിയില്ല. ഈ മൊബൈൽ അസത്യം എന്നറിയാം, അറിഞ്ഞാലും വേറെ മൊബൈൽ കൂടെ വേണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അസത്യം എന്നറിഞ്ഞാലും ഒന്നുകൂടെ വേണം. എന്തുകൊണ്ടാണ്? എന്താണ് അസത്യം എന്നറിയുന്നവരെ നശിക്കുന്നത്? വേറെ നശിക്കുമ്പോഴാണ് വേറെ, നശിക്കുമ്പോഴാണ് ഒന്നുകൂടെ സൂക്ഷിക്കുന്നത്. എന്തിനാ നശിച്ചാലും ഉപയോഗിക്കാം. അസത്യം എന്നറിയുന്നതുകൊണ്ടല്ല. എന്തുകൊണ്ട്? അസത്യം എന്നറിയുന്നതുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ അസത്യം എന്നറിയുന്നു, സൂക്ഷിച്ചിരിക്കുന്നതോ വേറെ ഒന്ന് കയ്യിൽ വെച്ചിട്ടുണ്ടതോ അതും അസത്യമാണ്. ഇത് അസത്യം എന്ന് പറഞ്ഞാലും കയ്യിലിരിക്കുന്ന അസത്യം എന്ന് പറഞ്ഞാലും ഫലത്തിലൊന്നും വ്യത്യാസമൊന്നും. പക്ഷെ നശിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വേണം? വ്യത്യാസം വേണം. നശിച്ചാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ വേറെ ഒന്നും വേണം, എന്നാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അസത്യം എന്നറിയുന്നതും നശിച്ചു എന്നറിയുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അസത്യം എന്നറിഞ്ഞിട്ട് രണ്ടും ഉപയോഗിക്കാം. നശിച്ചു എന്നറിഞ്ഞാലോ പിന്നെ ഒന്നേ ഉപയോഗിക്കാൻ പറ്റും, നശിച്ചോ ഉപയോഗിക്കാൻ പറ്റും. അസത്യം എന്നുള്ള അറിവ് വേറെ, നാശം എന്നുള്ള അറിവ് വേറെ. നാശം എന്ന അറിവ് വന്നാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പം വേറെ ഒന്നേ ഉപയോഗിക്കാൻ പറ്റും. അസത്യം എന്ന് പറഞ്ഞാലോ രണ്ടും ഉപയോഗിക്കാം. വ്യത്യാസം മനസ്സിലായോ? അപ്പം അസത്യം എന്നറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല എന്നറിയില്ല. എങ്ങനെയില്ല? സത്യത്തിലില്ല. ഇതാണ് സത്യത്തിലുള്ള ഉലകം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് വിവേകം കൊണ്ടാണ് നശിച്ചത്, പരമാർത്ഥത്തിലില്ല എന്ന് പറയുന്നത്. അവിടെ നാശം ശരിക്കും സംഭവിച്ചില്ല. ഇതിപ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു നാശം സംഭവിക്കുന്നില്ല. വിവേകം കൊണ്ട് അസത്യമാണെന്ന് ബോധിച്ചെന്നാണ്. പക്ഷെ അങ്ങനെ ബോധിച്ചാലും വീണ്ടും എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. കയ്യിലിരിക്കുന്നതോ പകരം വെച്ചിരിക്കുന്നത്. അത് നാശവും സത്യത്തിലില്ല എന്നറിയുന്നത് രണ്ടും രണ്ടാണ്. അപ്പൊ സത്യത്തിലില്ല എന്നറിയുന്നതുകൊണ്ട് ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല, കാര്യങ്ങളെല്ലാം മുറ പോലെ തന്നെയാണ്. നാശം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാതെ വരും. നശ വിളിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച്, പറ്റും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. സത്യത്തിലില്ല എന്നറിയുന്നു, നിസ്തർക്കമായി മരവിലില്ലിഹ നീരം, മരുഭൂമിയിൽ ജലമില്ല എന്ന് നിസ്തർക്കമായി എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല, തർക്കമെന്ന് വെച്ചാൽ സംശയം, യാതൊരു തരത്തിലുള്ള സംശയമില്ലാതെ ബോധിച്ചാലും വിലസിടുന്നതും പ്രകാരം പഴയതുപോലെ തന്നെ അത് വിലസുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ എന്ന് പറയുമ്പോൾ അത് വിവേകം കൊണ്ട് നശിച്ചാലും വീണ്ടും അനുഭവപ്പെടുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന അതല്ല, ചെറിയ വ്യത്യാസം. ഇവിടെ പറയുന്നത് എന്താണ്? അവിചാരദശയിൽ ഇത് കാനൽ ജലം പോലെ കാണുന്നു എന്ന് വെച്ചാൽ അവിചാരദശയിൽ ഉള്ളതായി അനുഭവപ്പെടുന്നു. പിന്നെ വിചാരദശയിലോ അതാണ് അടുത്ത് പറയുന്നത്. വിചാരം ചെയ്ത് നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ എന്ത് പറയുന്നു? ഇതെല്ലാം ശുദ്ധചിത്തമായിട്ട് കാണും. ശുദ്ധചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രപഞ്ചരഹിതമായ ശുദ്ധമായിട്ട്, ശുദ്ധചിത്തമായിട്ട്, പ്രപഞ്ചം രഹിതമായ ചിത്തമായി തന്നെ ഇത് നിലനിൽക്കുന്നു. മാർക്ക് വിചാരം ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി, പിന്നെ അവിടെ പ്രപഞ്ചരഹിതമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ ശുദ്ധചിത്തം എന്ന് പറഞ്ഞാൽ അവിടെ ചിത്ത് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചം ഇല്ല. ഉദാഹരണം സുഷുപ്തി പോലെ. സുഷുപ്തിയുടെ പ്രത്യേകത എന്താണോ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നുള്ള അറിവില്ല. ഒന്നിനെ സംബന്ധിച്ച് സുഷുപ്തിയിൽ ആത്മാവുണ്ട് അല്ലെങ്കിൽ ആത്മാവില്ല, അജ്ഞാനമുണ്ട് അജ്ഞാനമില്ല, ലോകമുണ്ട് ലോകമില്ല, ഉണ്ട് ഇല്ല എന്ന് പറയുന്ന അനുഭവം ഇല്ലാത്ത സ്ഥാനമുണ്ട്. ആർക്കെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാകാറുണ്ടോ? എന്തിനെങ്കിലും സംബന്ധിച്ച് ഇല്ല എന്നനുഭവം ഉണ്ടാകും. എന്തിനെങ്കിലും ഇല്ല എന്നറിയാൻ പറ്റും, കാരണം ഉണ്ടെന്നറിയണമെങ്കിലും ഇല്ല എന്നറിയണമെങ്കിൽ എന്ത് വേണം? ബോധം വേണം അല്ലേ? ഒരു ബോധമില്ലാതിരിക്കുന്നവന് ഉണ്ട് ഇല്ല എന്ന് എന്തിനെങ്കിലും അറിയാൻ പറ്റും? ഉണ്ടല്ലേ ബോധം കെട്ട് കിടക്കുന്നു. ബോധം കെടുത്തിയോ എന്താ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ലെന്ന്. ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു എന്താ? ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞില്ല, അതാണ് ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു വസ്തുവിനെ തന്നെ അറിഞ്ഞില്ല, താനുണ്ടെന്നറിഞ്ഞു, താൻ ഇല്ലെന്നറിഞ്ഞു. ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ രണ്ടനുഭവം ഒരുത്തനെ ബോധം കെടുത്തിയ ശരിക്കും പലതരത്തിലുണ്ട്. അനസ്തേഷ്യ എന്ന് പറയും, ബോധമുള്ള അനസ്തേഷ്യം, അതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭാഗത്തെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാതെയാവും, അല്ലെങ്കിൽ ചിലതൊക്കെ അറിയും. അതുകൊണ്ടാണ് അനസ്തേഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ കത്തിയെടുക്കുന്നു, കയറുന്നു ഒക്കെ അറിയാൻ പറ്റും, അങ്ങനെയുണ്ട്. പക്ഷെ വേദനിക്കില്ല, സംസാരിക്കുന്ന കേൾക്കും, മറിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ മരവിപ്പിക്കുന്നുണ്ടാവും. ഈ കംപ്ലീറ്റ് മരവിപ്പി ശക്തമായ ഓപ്പറേഷനൊക്കെ ചെയ്യും. യാതെന്ന് പറയട്ടില്ല, മരണം പോലെ തന്നെ ഉറക്കത്തേക്കാൾ തീവ്രമായി. എന്നെ ഒരിക്കൽ അനസ്തേഷ്യ നടത്തിയപ്പോഴത്തേക്ക് അത് മനസ്സിലായി. നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എണ്ണാൻ പറയും, ഒന്ന് രണ്ട് മൂന്ന്, ഇത്രയും ഇതിനപ്പുറം പോകത്തില്ല. അതിൻ്റെ ഡി മൂന്നിനപ്പുറം പോകത്തില്ല. എത്ര പെട്ടെന്നാണ് ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്, പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ബോധം വരുന്നത്. അപ്പോൾ ഈ ഇത്രയും മണിക്കൂർ, അഞ്ചാറ് മണിക്കൂർ നമ്മുടെ ജീവിതത്തിലേ ഇല്ല. അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞില്ല, ഒന്നിനെ അതാണ് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. തന്നെ അറിഞ്ഞില്ല, ആത്മാവനം പരം ജൈവ സത്യം ജാതി നാനൃതം പഠിച്ചിട്ടുണ്ടോ? ബാക്കി ആത്മകിഞ്ചന സമയത്തി ത്രിജീം സർവദ സദാ ആത്മാനന്ദ പരാഞ്ജീവ തന്നെ അറിയുന്നില്ല, അന്യനെ അറിയുന്നില്ല, സത്യം ചാപി നാനൃതം സത്യത്തെ അറിയുന്നില്ല, അസത്യത്തെ അറിയുന്നില്ല. പ്രാജ്ഞ കിഞ്ചന സമയത്ത് പ്രാജ്ഞൻ ഒന്നിനെയും അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒന്നിനെയും അറിയാതിരിക്കുക. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പം തന്നെ മരിച്ചതിന് ശേഷമാണ്, മരിച്ചതിന് ശേഷമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പം തന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാത്ത ഒരവസ്ഥ വരുന്നു. അതാണ് പ്രാജ്ഞമായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും അറിയാതിരുന്നാൽ പിന്നെ ഇവിടെ എന്താ ശുദ്ധചിത്തം? ചിത്തിന് മറ്റെന്തിനെങ്കിലും അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൻ്റെ അന്ധകരണങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും, മനസ്സ് പ്രവർത്തിക്കും. എന്നാലേ തന്നെയും അറിയാൻ പറ്റും. അറിവിലിരുന്നൊരു അഹന്താദ്യം ഉണ്ടായി വരും, അതിനോടൊരു ഇതെന്ത്? ഇത് രണ്ടും വരുമ്പോഴാണ്, ഇത് രണ്ടും ഇവിടെ വരുന്നു മനസ്സിലാവും. ഇത് വരുമ്പോഴാണ് നമ്മളെല്ലാത്തിനെയും അറിയുന്നത്, ചുറ്റുപാടുകളുടെയൊക്കെ. ഇത് രണ്ടും വന്നില്ലെങ്കിൽ ചത്തതുപോലെ തന്നെ, ചത്തതുപോലെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ചത്തതിന് ശേഷം ഒന്നും നമുക്ക് അറിയത്തില്ല, വല്ലതും അറിയുന്നുണ്ടോ അറിയുന്നില്ല ഒരു പിടിയില്ല. ഉണ്ടോ? ഇതുവരെ ചത്തിട്ടില്ല. എന്നാൽ ചത്തവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്താണോ, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ചത്തവർ നമ്മളോട് പറഞ്ഞേനെ, ഇതാണ് ഞാൻ ചത്തു, ഇതൊക്കെയാണ്. അല്ലേ, ആരും പറയുന്നില്ല ചത്തവരാണ്. പിന്നെ ചില മനസ്സിന് വിഭ്രാന്തിയൊക്കെ ഉള്ളവർ പറയും, ഇന്നയാൾ ചത്തിട്ട് വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ചില അമ്മമാർ ചത്തിട്ട് പോയി തിരിച്ചു വന്ന് പറയും. അതോ അവശയരായ അമ്മമാർക്കൊക്കെ പറ്റും, ബുദ്ധിയെല്ലാം ദുർബലമാകുന്ന സമയത്ത് ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പറയും. നമുക്ക് മാനസിക വിഭ്രാന്തികളാണ് പോകുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നവരാണ് മാനസിക വിഭ്രാന്തികളോട് പലതും പറയും. അതല്ല മനസ്സിനും വിഭ്രാന്തിയൊന്നും ഇല്ലാത്തവർക്കും എല്ലാവരും മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ കണ്ടു എന്നൊക്കെ ചിലത് പറയാറില്ലേ, എല്ലാവരും ഇന്നാലും കണ്ടെന്ന് പറഞ്ഞു. കൂടുതലും മാനസിക വിഭ്രാന്തികളാണ്, വിഭ്രാന്തികളൊക്കെ അങ്ങനെ പലതും കാണാൻ പറ്റും. അത് അവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണെന്ന് അവരോട് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് അവരോട് നമ്മൾ നിങ്ങൾ അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കും, അവർ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിക്കാൻ പറ്റില്ല. മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ പറയണം, അതിനെന്തായാലും വിഭ്രാന്തിയുള്ള ഒരാൾ പറയുന്നത് അവിടെ ഒരു ആന ഇരിക്കുന്നു പറഞ്ഞു. നമ്മൾ പറയുന്നത് ഇവിടെ ആനയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അയാളെ സമ്മതിക്കും. എന്താ പഴയതൊരു സിനിമയിലുണ്ട്, ജഗതിയുടെ ഉള്ളിൻ്റെ ഒരു കുതിര ഇരിക്കുന്നു, കണ്ടിട്ടുണ്ട്? കാണാത്ത ആരും ഇവിടെ ഇല്ല. ബാക്കിയുള്ളവർ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അതെ, മറ്റുള്ളവരെല്ലാം മുന്നേ ഞാൻ സമ്മതിക്കത്തില്ല, കാരണം എൻ്റെ ഉള്ളിൽ കുതിരയിരിക്കുകയാണ്. ബാക്കിയുള്ളവർ എത്രയൊക്കെ ബോധ്യപ്പെടുത്താറുണ്ട്, മനഃശാസ്ത്രം ഞാൻ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് മാനസികമായ ഭ്രാന്തിയിൽ അങ്ങനെയൊക്കെയുള്ള അനുഭവം ആർക്കും ഉണ്ടാവും. ഈ മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്നല്ല, മാനസികമായ വിഭ്രാന്തി എന്ന് പറയുന്ന ആർക്കും ഉണ്ടാവും. ഈ ആശ്രമങ്ങളുടെ ഗുരുക്കന്മാരെ അടുത്തൊക്കെ കൂടുതലും ഈ മാനസിക വിഭ്രാന്തി ഉള്ളവരാണ്, പോകുന്നതും കഴിയുന്നതും കൂടെ കഴിയുന്നു ഒക്കെ 99%. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ്, എനിക്കില്ലെന്ന് പറയുന്ന ഈ കാര്യമില്ല, ഉള്ളത് കൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. അവന് കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നത് എല്ലാവനും കുഴപ്പമാണ്, വിഭ്രാന്തി ഉണ്ട്. അപ്പോൾ അവർക്ക് പല അനുഭൂതികളും പല ദർശനങ്ങളും കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തോ ആധ്യാത്മികതയാണെന്ന് വിചാരിച്ചു, ഇതൊരു ആധ്യാത്മികത, ഇത് വിഭ്രാന്തികളാണ് മനസ്സിൽ. അങ്ങനെയുള്ള വിഭ്രാന്തികൾ ഒഴിവാക്കിയാൽ എന്താണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ സുഷുപ്തി, ആ സുഷുപ്തി സ്വപ്നം എന്നൊന്ന് തിരിച്ചറിയണം. സ്വപ്നത്തിൽ ഇതൊക്കെ സംഭവിക്കുക, സുഷുപ്തിയിൽ എന്താണോ ഒന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നും അറിയുന്നില്ല ഇല്ലെന്ന് പറയുന്നു. പിന്നെ അവിടെ എന്താ ഉള്ളത്? അറിയുന്നു മാത്രം, അറിയാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല, അറിയാനുള്ള ബോധമില്ല. അറിവുണ്ട്, അറിവ് പോരാ, പിന്നെ എന്ത് വേണം? അറിയാനുള്ള ബോധം വേണം. അപ്പോൾ അറിയാനുള്ള ബോധമില്ല, അറിവുണ്ട്, അതിനാണ് പറയുന്നത് ശുദ്ധചിത്ത്. ശുദ്ധചിത്തം എന്ന് പറയുമ്പോൾ എന്താണ്? നിരുപാധികമായ ബോധം, അതറിയാനുള്ള ബോധമല്ല, മറിച്ച് എന്താണ്? കേവലം അറിയണം. അഹങ്കാരാദിഹീനം യജ്ഞാനം, ഇത്ര നിരുപാധികമാണ്. അഹങ്കാരാദികളില്ലാത്ത, അഹങ്കാരാദികൾ ഉണ്ടെങ്കിൽ എന്തുവരും? ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാം, അറിയാൻ പറ്റും. പറഞ്ഞാലേ പറ്റും, അതൊന്നും അവിടെ ഇല്ല. അതിന് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണോ, അവിടെ ശുദ്ധമായ ചിത്ത് അതുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, പക്ഷേ ശുദ്ധചിത്താണെന്ന് ഞാൻ അറിയുന്നു. ഇന്നത്തെ ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്, അവിടെ അങ്ങനെയുള്ള അറിവുകളൊന്നും ശുദ്ധമായ ചിത്തം, അങ്ങനെ ഒരു ചിത്തമൊന്നുമില്ല. അവിടെ ബ്രെയിനിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നു, വളരെ സൂക്ഷ്മമായി നടക്കുന്നുണ്ട്. ബോധമില്ല എന്ന് പറയുന്നില്ല, ശരീരത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന അതിസൂക്ഷ്മമായ ബോധമാണ് ബോധിശാസ്ത്രം. അതുകൊണ്ട് അവർ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും, ഉറക്കത്തെ മെഷീൻ വെച്ച ഒരു സ്റ്റഡി. അങ്ങനെ പഠനം നടത്തിയിട്ടവർ അത് ആൽഫ ബീറ്റ ഗാമ ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടത്തി സ്ലീപ്പ് സ്റ്റഡി അവിടെ ഉണ്ട്. ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്, വീണ്ടും ബോധം വരുന്നു. നമ്മുടെ പൂർണ്ണമായ ഉറക്കത്തിൽ പോകുന്നു, ഇടയ്ക്ക് ബോധത്തിലേക്ക് വരുന്നു. ഇതെല്ലാം കൃത്യമായി പഠിക്കാൻ പറ്റും സ്ലീപ്പ് സ്റ്റഡിയിലെല്ലാം. ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് സ്ലീപ്പ് സ്റ്റഡി. നമുക്ക് അറിയാൻ പറ്റത്തില്ല, നടത്തിയതിന് ശേഷം എല്ലാം കമ്പ്യൂട്ടറിൽ കാണും, പിന്നെ ഡോക്ടർ വിശദീകരിക്കും സംഭവം. നമ്മളെത്ര സെക്കൻഡ് കൊണ്ട് ഉറങ്ങും, അത് കഴിഞ്ഞ് എത്ര തവണ ഉണരും, എന്തുകൊണ്ടാണ് ഉണരുന്നത്, ഫിസിക്കലായിട്ടുള്ള പ്രശ്നമാണ്. അതാണ്. അപ്പം ഞാൻ ഉണരുന്നതിന് ഉറങ്ങുന്നത് 2 മിനിറ്റിനാണ് ഉറങ്ങും. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉണരും. എന്താ കാരണം? ഡയബറ്റിക്കിന് അങ്ങനെയുള്ള ഭയങ്കര തകരാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഉറക്കത്തെയും തനി പക്ഷെ അറിയത്തില്ല, നമ്മളറിയത്തില്ല, ഉണരും, വീണ്ടും ഉറങ്ങും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറയും. അപ്പം എന്തുകൊണ്ടാണ് ഉറക്കം ശരിയാകാത്തതെന്ന് ഞാൻ പോയി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായി കാരണം അവർ കണ്ടുപിടിച്ചത്. ഡയബറ്റിക് കൊണ്ട് എന്ത് ചെയ്തു? നേരിട്ടല്ല, നമ്മുടെ ഇവിടുത്തെ മസിലുകളൊക്കെ ദുർബലമായി കഴുത്തില് എന്ത് ശേഷി പോയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്ക് മസില് വെച്ച് നമ്മൾ അടയ്ക്കും, ശ്വാസത്തിന് തടസ്സം വരും. ശ്വാസത്തിന് തടസ്സം വരുമ്പോൾ ആരെങ്കിലും കഴുത്തി കയറി പിടിച്ചാൽ അങ്ങനെ ഉറങ്ങി കിടക്കും, ഉണരും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതുകൊണ്ട് കഴുത്തി പിടിച്ചായിട്ട് നമുക്ക് തോന്നത്തില്ല. ഉണന്നു കഴിയുമ്പോൾ വീണ്ടും ഇവിടെയൊക്കെ ഊർജം വരും. ഊർജം വരുമ്പോൾ വീണ്ടും വേണം, ഊർജം വരുമ്പോൾ വീണ്ടും വേണം. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിൽ പഠിപ്പിക്കും. സ്റ്റഡി മെഷീനെ കൂടെയൊക്കെ നെഞ്ചത്തൊക്കെ പഠിപ്പിച്ച് അത്രയും ശാസ്ത്രം വികസിച്ചിട്ടു. അപ്പോൾ പൂർണ്ണമായും ബോധരഹിതമാകും, അതാണ് ശരിക്കുള്ള ഉറക്കവും. അതിൽ നിന്ന് ബോധത്തിലേക്ക് വരാം. ആ പൂർണ്ണമായും ബോധരഹിതമാകുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ശരീരം വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ശരീരത്തിലുള്ള കോശങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ശുദ്ധചിത്തൊന്നും അവിടെ ഇല്ല ഭൗതിക ശാസ്ത്രത്തിൽ. ആധ്യാത്മിക ശാസ്ത്രത്തിലാണ് പറയുന്നത് അവിടെ ശുദ്ധചിത്ത്. രണ്ട് തരത്തിലുള്ള പഠനങ്ങളാണ്, ഇത് ഒരുമിപ്പിക്കാൻ വലിയ പാടാണ്. പൂർണ്ണമായും ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ്, മറ്റൊന്ന് ഭൗതികമായ കാഴ്ചപ്പാടാണ്. ഒന്ന് ഇങ്ങനെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി കണ്ടുപിടിക്കുന്നു, മറ്റേ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. രണ്ട് രീതിയിലാണ്. ഇവിടെയും പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ആ ശുദ്ധ ചിത്തം എന്ന് പറയുമ്പോൾ അവിടെ അത് ശുദ്ധ ചിത്തം എന്ന് പറഞ്ഞാൽ അറിവ് തന്നെ, അല്ലെങ്കിൽ സത്യമാണ്. അറിവെന്നോ സത്യമെന്നോ ആനന്ദമെന്നോ ഒക്കെ പറഞ്ഞ ഒരർത്ഥം തന്നെ. ശബ്ദത്തിൽ വ്യത്യാസം, അർത്ഥത്തിൽ ഇവിടെ വേറെ ഒരു ശല്യങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ ആനന്ദം എന്ന് പറയും. അത് അതിനെ അളക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ആനന്ദം എന്ന് പറയും. അത് അസ്തിത്വ ഉണ്മയാണ്. അതുകൊണ്ട് തന്നെ സത്വം എന്ന് പറഞ്ഞാൽ അത് തന്നെ അത് ബോധമാണ്, അതുകൊണ്ട് തന്നെ അറിവെന്ന് പറയും. അപ്പം അതങ്ങനെ ശേഷിക്കുന്ന ഒന്നാണ് ശുദ്ധചിത്ത്. ഇവിടെയും പറയുന്നു, ചിന്ത ചെയ്ത് നോക്കി എന്ത് വരുന്നു, ഇത് ശുദ്ധചിത്തായി പ്രകാശിക്കുന്നു. താൻ ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അവിടെ എങ്ങനെയല്ല, അവിടെ ചിത്താണ്, പക്ഷെ അവിടെ എന്തുണ്ട്, മനസ്സിലിരുന്നതിന് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രപഞ്ചത്തിൻ്റെ അനുഭവം. ശുദ്ധചിത്തം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ല. അപ്പൊ വിചാരം ചെയ്യുന്നവന് രണ്ട് തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. ഒന്ന് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവാം, മറ്റൊന്ന് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ലാതിരിക്കും. പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവുന്നതാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ വിശ്വം അവിടെ, ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ലാത്തത്. ഈ പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ അതിനെന്ത് പറയും, എന്ത് പറയും, സമാധി എന്ന് പറയും. അങ്ങനെയാണ് സമാധി എന്ന് പറയും. മനസ്സിലായി? പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ, അതായത് അറിവുണ്ട്, പക്ഷെ അത് ഉണർന്നിരിക്കുകയാണ്, സമാധിയിലല്ല. രണ്ടും വ്യത്യാസം, ഇത് രണ്ടും ഗുരുദേവൻ പറയുന്നു. ഈ രണ്ട് പ്രക്രിയയും വാസിഷ്ഠത്തിന് അനുസരിച്ചിട്ടാണ്. വാസിഷ്ഠത്തിൽ ഇത് രണ്ടും പറയുന്നു. സുഷുപ്തി സമാധി എന്ന് ആരും പറയത്തില്ല. നമ്മളുടെ സുഷുപ്തി എങ്ങനെ സമാധിയാണ്, സുഷുപ്തി എങ്ങനെ സമാധിയാകും, ആരും പറയാൻ പറ്റത്തില്ല. ബോധമില്ലാത്ത ആൾക്കാർ പറയുന്നു സുഷുപ്തി സമാധിയാണ്. ആധ്യാത്മിക ശാസ്ത്രത്തെ കുറിച്ച് അറിവില്ലാത്തവർ പറയുന്നു സുഷുപ്തി എന്ന് പറഞ്ഞാൽ സുഷുപ്തി തന്നെ, അതിന് സമമായിട്ട് വേറെ ഒന്നുമില്ല. സമാധി എന്ന് പറഞ്ഞാൽ സമാധി തന്നെ, അതിന് സമമായിട്ടും വേറെ ഒന്നും ഇല്ല. പിന്നെ ആരെങ്കിലും ഇനി കയറി ചാടി കയറി പറയണം സുഷുപ്തിയാണ് സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് വിവരക്കേടിന് വരുന്നില്ല. സമ്മതിച്ചു കൊടുക്കുക, ശരി സുഷുപ്തി തന്നെ സമാധി. എതിർക്കാൻ പോകരുത്, ആരോഗ്യമുണ്ടെങ്കിൽ എതിർക്കാം, ഒന്നെങ്കിൽ എതിർക്കാൻ പോകരുത്. കടിമെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, കാരണം അത് പറഞ്ഞു തീരത്തില്ല അടിയിൽ. അതുകൊണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നും പറയാം. ഇല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം, ശരി സുഹൃത്തി സമാധാനമാണ് സമ്മതിച്ച് പ്രശ്നമുണ്ട്, വഴക്ക് വേണ്ട. ഇതോടുകൂടി തീർന്നു. അതുകൊണ്ട് വിശാലാനന്ദ സ്വാമി പോലുള്ളവരും തർക്കിക്കാൻ പോകും, പോയാൽ ഒരു രക്ഷയില്ല. പഠിച്ച് തീരേണ്ട പ്രശ്നത്തിൽ ആരോഗ്യമുള്ളവർക്കല്ലേ പറ്റും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും കേട്ടിട്ട് ശരി സമ്മതിച്ചു നമസ്കാരം, ശുദ്ധി എന്ന സമാധി പറഞ്ഞു പോകുന്ന രക്ഷപ്പെടുന്നു. ഒരിക്കലും പോലും ചെറുതുമ്പ് കരാട്ടി വളരെയൊക്കെ പഠിച്ചാളാ, തർക്കിക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് വിശാലാനന്ദ സ്വാമി പോലെയുള്ളത് ദൂരെ നിന്ന് തൊഴുതിട്ട് പറയണം, ആണ് സ്വാമി എന്നെ സമാധി എന്നെ വിട്ടരേ എന്ന് പറയാം.